അടുത്ത് വരുന്നത് അകഥിതം ച. അങ്ങനെ അതൊന്നും ആവശ്യമില്ല, അങ്ങോട്ട് കടക്കണ്ട. ആ കഥിതം ച അടുത്തു വരുന്നു. അപാദാനാദി വിശേഷേ രവിവക്ഷിതം കാരകം കർമ്മസപ്നം സ്യാ. ദുഹ്യാച്ച് പച്ച് ദണ്ഡ് രുതി പ്രച്ചിച്ചി ബ്രൂ ശാസു ജി മഥമുഷാം കർമ്മ സ്യാത് അകഥിതം തഥാ സ്യാത് നീ ഹൃ കൃഷ്വഹ. ദുഹ് യാച്ച് പച്ച് ദണ്ഡ് രുതി പ്രച്ചി ചി ബ്രൂ ശാസു ജി മധ് മുഷ്. പിന്നെ വരുന്ന നീ ഹൃ കൃഷ് വഹ്. ഇത്രയും ധാതുക്കളാണ്. ഈ ധാതുക്കളെയാണ് പറയുന്നത് ദ്വികർമ്മക ധാതുക്കൾ. ഇത് ഈ ധാതുക്കൾക്കെല്ലാം രണ്ട് കർമ്മങ്ങളുണ്ട്. അതെങ്ങനെയാണ് വരുന്നതെന്നാണ് അകഥിതം ച സൂത്രത്തിൽ പറയുന്നത്. അതായത് ഒരു കർമ്മം നമുക്കറിയാം, ഏതാണ്? കർത്തരീക്ഷിതമം കർമ്മ, അതാണ് മുഖ്യകർമ്മം. അങ്ങനെ മുഖ്യകർമ്മം എന്ന് പറയാം. ഈ ധാതുക്കളിൽ ഒരു ഗൗണകർമ്മം കൂടെ ഉണ്ട്. ഗുണകർമ്മം എന്ന് വെച്ചാൽ അപ്രധാന കർമ്മം കൂടിയുണ്ട്. അങ്ങനെ രണ്ട് കർമ്മങ്ങളുള്ളതുകൊണ്ട് ഇവയെ ദ്വികർമ്മക ധാതുക്കളെന്ന് പറയുന്നു. ഒരു മുഖ്യകർമ്മവും ഒരു കർമ്മവും. അത് ഗൗണകർമ്മം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് അകഥിതം ച സൂത്രം പറയുന്നത്. അത് ഏതൊക്കെ ധാതുക്കളിലാണ് വരുന്നത് അതാണ് അടുത്ത് പറയുന്നത്. ധാതുക്കൾ ഏതൊക്കെയാണ്? ദുഹ് പ്രപൂരണേ, പശുവിനെ കറക്കുക, ദോഗ്തി പയഹ ഗാം ദോഗ്തി പയഹ. യാച്ഛൃ യാജ്ഞായാം, യാജ്ഞ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഡു പച്ചഷ് പാകേ, പാകം ചെയ്യുന്നു പചിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ദണ്ട് ദണ്ഡനിപാതെ, അടിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. പക്ഷെ ഇവിടെ ദണ്ഡെന്ന് പറഞ്ഞാൽ അടിക്കുക എന്നുള്ള അർത്ഥമല്ല, പിഴ ഈടാക്കുക. പിഴയിടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ജഡ്ജി പറയുന്നു നിനക്ക് 1000 രൂപ പിഴ വിധിച്ചിരിക്കുന്നു. അങ്ങനെ പിഴ ഈടാക്കുന്നതിനാണ് ഇവിടെ പറയുന്നത് ദണ്ഡ് എന്ന് പറയുന്നു. രുധിര് ആവരണ എന്നാണ് ഇവിടെ തടയുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. രുധിര് ആവരണേ. പ്രച്ചി നീപ്സായാം, ചോദിക്കുക, പൃച്ഛതി. നീപ്സ എന്ന് വെച്ചാൽ ഞാൻ ഇച്ഛ, ഞാപയിത്തും ഇച്ഛ, ചോദി അറിയുന്നതിന് വേണ്ടി ചോദിക്കുക, ചോദ്യം ചോദിക്കുക. അത് ചിഞ്ഞി ചയനേ, ഇത് പുഷ്പാണി ചിനോതി എന്ന് പറഞ്ഞാൽ പുഷ്പം പറിച്ചെടുക്കുക, ശേഖരിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ, കളക്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ചിഹ്നിച്ച ബ്രൂഞ്ഞ് വ്യക്തായം വാചി പറയുക, ബ്രവീതി. ശാസ് അനുശിഷ്ട ഉപദേശിക്കുക. ജി അഭിഭവേ, അഭിഭവം എന്ന് വെച്ചാൽ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ജയിക്കുക, ജയതി. മധ് മന്ധ വിലോടനെ കടയുക, തൈര് കടയുക. മുഷസ്തേയെ മുഷ്ണാതി മോഷ്ടിക്കുക. നീഞ്ഞ് നയനെ നയിക്കുക, കാലികളെ നയിക്കുന്നു, ഇങ്ങനെ നയിച്ചുകൊണ്ട് പോവുക, കാലിക്കൂട്ടത്തെ നയിച്ചുകൊണ്ട് പോവുക. ഹെറിഞ്ഞ്, ഇവിടെ കാലിക്കൂട്ടത്തെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ചെറിയ ആടിൻ്റെ കുട്ടിയെ അയാളെടുത്ത് തോളിൽ വെച്ചുകൊണ്ട് പോകുന്നു എന്നാണ് ഹെറിഞ്ഞ്. ഹരണേ എന്നുള്ളതാണ് ഇവിടെ അതാ ഉദ്ദേശിക്കുന്ന അർത്ഥം. ഹരിക്കാന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് പോവുക. കൃഷ് വിലേഖനെ എന്നുള്ളതാണ് കർഷകി, ഉഴുക എന്നുള്ള മറ്റു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ അത് ഉപയോഗിക്കുന്നത് ഇങ്ങനെ കാലിക്കൂട്ടത്തെ തെളിച്ചുകൊണ്ട് പോകുമ്പം ഒന്ന് പോകുന്നില്ല, നടക്കുന്നില്ല, അപ്പം അതിൻ്റെ കഴുത്തിലൊരു കയറ് കെട്ടി വലിക്കുക. കാരണം പശുക്കളെയൊക്കെ പിടിക്കുമ്പം നടന്നില്ലെങ്കിൽ കയറ് കെട്ടി വലിക്കാറുണ്ടല്ലോ, ഒരാൾ പിറകിൽ നിന്ന് തള്ളും, മുമ്പ് ഒരാൾ നിന്ന് വലിക്കും. കൃഷി വഹതി വഹ പ്രാപണേ, ഇവിടെ എന്താണ് വാഹനത്തിൽ കൊണ്ടുപോവുക. ഇവിടെ ഉദാഹരണം വെച്ച് പറയുന്നതാണ് ആ വ്യത്യാസം. ഇത്രയും ധാതുക്കൾക്ക് രണ്ട് കർമ്മങ്ങളുണ്ടായിരിക്കും, ഒന്ന് മുഖ്യകർമ്മമായിരിക്കും, മറ്റൊന്ന് ഗൗണകർമ്മമായിരിക്കും. അത് ഒരു ഉദാഹരണം നോക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗാം ദോഗ്ധി പയഹ, പശുവിൽ നിന്ന് പാല് കറക്കുന്നു, ഇതാണ് അതിൻ്റെ അർത്ഥം. പയഹ എന്ന് പറഞ്ഞാൽ പാല്, ഗാം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഗാം എന്നുള്ള രൂപം വരുന്നത്. സൂത്രം അങ്ങനെ ഗോതോണിത്വം എന്നാണോ ഗാം എന്ന് വരുന്നത്? പഠിച്ചതൊക്കെ അറിഞ്ഞിരിക്കണം. ഗോതോണിത്വം എന്നാ ഗാം എന്ന രൂപം വരും. അറിയില്ല, ഇതുവരെ ആരും കണ്ടെത്തിയതുമില്ല, കണ്ടെത്താനും കഴിയില്ല. അറിയില്ലെങ്കിൽ പോട്ടെ. ഔത്തോ അംശസോ, എന്താ വിളിച്ചത്? ഏത്തോ ആകാരം വന്ന് ഗാമെന്നുണ്ട്. ഗോ അം ഗാം ഔത്തോ അംശത്തോ. അപ്പൊ ഗാം എന്ന് പറയുന്ന ഏത് വിഭക്തിയാണ്? ദ്വിതീയ. പിന്നെ അവിടെ ക്രിയ ഏതാണ്? ദോഗ്ധി രാമഹ ഗാം പയഹ ദോഗ്ധി, രാമൻ പശുവിൽ നിന്നും പാല് കറക്കുന്നു, പശുവിനെ കറക്കുന്നു, പാലാണ് കറക്കുന്നത്. ഇവിടെ രാമനായി എന്ത് കർത്താവ്, ക്രിയ എന്തായി? ദോഹനക്രിയ, കറക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കർത്തുരീപ്സിതമം കർമ്മ, കർത്താവ് ക്രിയയിലൂടെ എന്താണ് ആപ്തും ഇഷ്ടതമം എന്തായി? അതോ ഗാവോ ഗോവോ? ഉറപ്പാണോ? അപ്പൊ അതാണ് മുഖ്യകർമ്മം. ക്രിയയിലൂടെ പ്രാപിക്കാൻ ഇഷ്ടപ്പെടുന്നത് പയസ്, അത് മുഖ്യകർമ്മമാണ്. പിന്നെ അടുത്ത് വരുന്നത് ഗാമെന്നുള്ളതാണ്. അതായത് എന്തിനെ കറന്നാലാണോ പാല് കിട്ടുന്നത് അത് ഗോ. നമ്മൾ സാധാരണ പറയും പശുവിൽ നിന്ന് പാല് കറക്കുന്നു, വൃക്ഷാദ് ഫലം പദ്ധതി. വൃക്ഷത്തിൽ എന്തുവരും? പഞ്ചമി. ഇനി പഠിക്കാൻ പോകുന്നതാണ്. ഇവിടെയും ഗോശബ്ദത്തിന്റെ പഞ്ചമിയിൽ എങ്ങനെ വരും? രൂപൻ രൂപം ഏത് സൂത്രം? ആദ്യം സന്ധിപ്രകടനത്തെ തന്നെ പഠിച്ചാണ്. അറിയില്ല, കണ്ടെത്തിയതുമില്ല. അംഗസിംഗ് അസോസ്ച എന്താ പറയുക വിധിച്ചിരിക്കുന്നത്? വൃത്തി ഒക്കെ അറിഞ്ഞിരിക്കണം, പഴയതൊക്കെ വായിച്ചു പോകണം, അല്ലെങ്കിൽ വ്യാകരണം പഠിക്കാൻ പ്രയാസമായി തീരും. പിന്നെ എന്നെ കുറ്റം പറയരുത്. അംഗസിംഗ് അസോസ്ച എന്താണ്? വൃത്തി. അങ്ങനെയാണോ? അങ്ങനെ മത്സിംഗ അസോരതി ഓരോരുവ ഏകാദേശമായിട്ട് വന്ന് ഗോഹോ എന്ന് രൂപം വന്നു. ഗോഹോ എന്ന് എവിടേക്ക് വരും? പഞ്ചമീനും ഷഷ്ടിയിലും. അപ്പോ പശുവിൽ നിന്ന് പാല് കറക്കുന്നു എന്ന് എങ്ങനെ പറയും? ഗോഹോ പയഹ ദോഗ്ധി. പശുവിൽ നിന്ന് പാല് കറക്കുന്നു. അപാദാനത്തിൽ പഞ്ചമി. പഠിക്കുന്ന നിയമമാണ് എന്നുവെച്ചാൽ ഏതിൽ നിന്നാണോ അതിൽ നിന്ന് എന്ന് വരുമ്പോൾ അങ്ങനെ പ്രയോഗിക്കാം, ഗോഹോ പയ ദോഗ്ധി. പക്ഷെ ഇവിടെ പരിഗണനം ചെയ്ത ധാതുക്കൾ എന്നുവെച്ചാൽ അകഥിതം ചാന്ന് പറയുന്ന സൂത്രത്തിൽ പരിഗണനം ചെയ്ത ധാതുക്കളിൽ വരുന്നതാണെന്ത്? ദുഹധാതു. ദുഹധാതുവിൽ നിന്നാണ് ഏത് രൂപം വന്നത്? ദോഗ്ധി. അപ്പോൾ അവിടെ എന്താണ്? ദോഗ്ധി എന്ന് പറയുന്ന ക്രിയയുടെ മുഖ്യമായ കർമ്മം എന്താണ്? പയഹാണ്. ആ കർമ്മത്തോട് അന്വയിക്കുന്ന മറ്റൊരു ശബ്ദമാണെന്ത്? ഗോശബ്ദം. മുഖ്യകർമ്മത്തോട് അന്വയിക്കുന്നതാണ് ഗോശബ്ദം. അതേസമയം ഗോ എന്ന് പറയുന്ന അപാദാനമാണ്. പക്ഷെ ഇവിടെ ഈ വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ അതിന്റെ വിവക്ഷ ഇല്ല, അതിനെ അപാദാനമായി വിവക്ഷിക്കുന്നില്ല. പിന്നെ എന്താ വിവക്ഷിച്ചു? കർമ്മമായി. ശരിക്കും അത് അപാദാനമാണ്, പക്ഷെ അപാദാനമായി വിവക്ഷിക്കുന്നില്ല. മാത്രമല്ല ദുഃധാതുവിന്റെ കർമ്മത്തോട് അതിന് അന്വയവുമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപാദാനമായിരിക്കുന്ന ഏതോ അതിൽ കർമ്മത്തിന്റെ വിവക്ഷ ഒന്നുകൊണ്ട് അതിൽ എന്തുവരും? കർമ്മണി ദ്വിതീയ. കർമ്മത്തിൽ ദ്വിതീയ വരും. എങ്ങനെ വിവക്ഷിക്കാന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? ആ പറയുന്ന ആൾ തീരുമാനിക്കുന്നു. ശിഷ്ടന്മാരങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിച്ചാൽ അപാദാനത്തിന്റെ വിവക്ഷ ഇല്ലാതെ അതിനെ കർമ്മമായി വിവക്ഷിച്ചു കഴിഞ്ഞാൽ എന്തുവരും? അതിൽ കർമ്മസഞ്ജ വരും. കർമ്മസഞ്ജ വന്നു കഴിഞ്ഞാൽ ദ്വിതീയ വരും. അതാണ് അകഥിതം സൂത്രത്തിൽ പറയുന്നത്. എന്താണ് അപാദാനാദി വിശേഷൈ അവിവക്ഷിതം കാരകം? അപാദാനം തുടങ്ങിയ വിശേഷ രൂപത്തിലുള്ള കാരകങ്ങളെ വിവക്ഷിക്കാത്ത കാരകം. അപാദാനം എന്ന് പറയുമ്പം കാരകങ്ങളെന്ന് പറയുന്നത് കർത്താവ്, കർമ്മം, കരണം, സമ്പ്രദാനം, അപാദാനം, അധികരണം. അത് കർത്താവ് നമ്മൾ പഠിക്കാൻ പോകുന്നു. ശരിക്കും കർത്താവ് പഠിച്ചില്ല, കർമ്മം ഒന്നേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഹേതുവിനെയും കാരകമായി സ്വീകരിക്കുന്നുണ്ട് ചിലർ, വേണമെങ്കിൽ അതും ചേർക്കാം. ഈ കാരകങ്ങൾ അപാദാനാദി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന അപാദാനാദി ദ്വിതീയ എന്നാണ് അപാദാനം എന്ന് പറഞ്ഞ അപാദാനാദി വിശേഷങ്ങൾ എന്നർത്ഥം. അപാദാനം എന്താണ്? നമ്മൾ പറയും അപാദാനേ പഞ്ചമി. അപാദാനത്തിന്റെ വിവക്ഷയിൽ പഞ്ചമി വരും. കർമ്മണി ദ്വിതീയ, കർമ്മത്തിൽ ദ്വിതീയ വരും. ചതുർത്ഥി സമ്പ്രദാനേ, സമ്പ്രദാനത്തിൽ എന്തുവരും? ചതുർത്ഥി വരും എന്ന് പറയും. അപാദാനം ഇനി നമ്മൾ എന്ത് ചെയ്യും? അടുത്ത് പഠിക്കും. അപാദാനം എന്താണ്? ധ്രുവം, അപായെ, അപാദാനം, അതൊക്കെ ഇനി വരുന്നിടത്ത് പഠിക്കും. അപ്പൊ അപാദാനമായിരിക്കുന്ന കാരകം, അതൊരു കാരകമാണ്. അത് ഉദാഹരണം ഇത് ഓർത്താൽ മതി. എന്താണ് വൃക്ഷാത് ഫലാനി പതന്തി? അവിടെ വൃക്ഷം എന്ന് പറയുന്നത് അപാദാനമാണ്. ഗ്രാമാത് ആയാദി, ഗ്രാമത്തിൽ നിന്ന് വരുന്നു. ഗ്രാമം അപാദാനമാണ്. അശ്വാത് പതതി, അശ്വം എന്ന് പറയുന്നത് അപാദാനമാണ്. ഇങ്ങനെയുള്ള അപാദാനത്തിന്റെ, അപാദാന കാരകത്തിന്റെ വിവക്ഷയില്ലാതിരിക്കുമ്പോൾ അവിടെ കർമ്മസഞ്ജ വരും. അതാണ് ഇവിടെ വൃത്തിയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്, അപാദാനാദി വിശേഷഹി. അപാദാനാദി വിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അപാദാനാദി വിശേഷ കാരകങ്ങൾ അവിവക്ഷിതം, വിവക്ഷിക്കപ്പെടാതിരിക്കുമ്പോൾ വിശേഷഹി അവിവക്ഷിതം, വിശേഷങ്ങൾ വിവക്ഷിക്കാതിരിക്കുമ്പോൾ ആ കാരകം, ഏതാണോ കാരകം, അതിനെന്തുവരും? കർമ്മസജ്ഞം സ്യാത്. അപ്പൊ ഇവിടെ ഇവിടെ ഉദാഹരണത്തിൽ അപാദാന കാരകം ഏതാണ്? ഗോ. അതിന്റെ വിവക്ഷയില്ലാത്തതുകൊണ്ട് എന്ത് വന്നു? കർമ്മസജ്ഞ വന്നു. അപ്പൊ അകഥിതം ച എന്ന് പറയുന്ന സൂത്രം എന്താ വിധിക്കുന്നത്? എന്താ വിധിക്കുന്നത്? കർമ്മസഞ്ജയാണോ ദ്വിതീയാണോ? കർമ്മസജ്ഞ. അകഥിതം ച വിധിക്കുന്നത് കർമ്മ. അപ്പൊ ദ്വിതീയ എങ്ങനെ വരും? കർമ്മണി ദ്വിതീയ. രണ്ടു തമ്മിൽ എന്താ വ്യത്യാസം? എന്താണ് അകഥിതം ച എന്ന് പറയുന്നത്? എന്താണ് ഒരു സപ്നയെ വിധിക്കുന്നു, സപ്നാവിധിയാണ്. ഏത് സപ്ന വിധിക്കുന്നു? കർമ്മ എന്ന് പറയുന്നത് സപ്ന വിധിക്കുന്നു. അപ്പോ കർമ്മണി ദ്വിതീയ എന്താ പറയുന്നത്? ദ്വിതീയ ദ്വിതീയ നേരത്തെ തന്നെ വിധിച്ചല്ലോ, ദിവ്യകർ ദിവ്യനേകവനെ വിധിച്ചല്ലേ. കർമ്മസജ്ഞയുള്ളടുത്ത് എന്താ വിധിക്കുന്നത്? ഇത് കർമ്മണി ദ്വിതീയ. ഏ ആ പിന്നെ അർത്ഥത്തിൽ തിരി വരും എന്ന് പറയണം. കർമ്മണി ദ്വിതീയ കർമ്മകാരകം എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് വരുന്നത്? ദ്വിതീയ വരുന്നത്. പക്ഷെ കർമ്മകാരകം എന്ന് പറയുന്നത് എന്താണ്? ആ സാധനം എന്താ? കർമ്മകാരകം എന്ന് പറയുന്നത് എന്താണ്? എന്താണത്? പ്രാതിപതികമാണോ കർമ്മകാരകം? കർമ്മകാരകം എന്ന് പറയുന്നത് എന്താണോ? എന്ത് നാമം? കർമ്മകാരകം എന്താണ്? എന്താണത്? എന്താണത്? എന്താ അത്? എന്താണത് കാരകം? ഇത് നിങ്ങളാരും കണ്ടുപിടിച്ചതല്ല, പാണിനി കണ്ടുപിടിച്ചതാണ്. എന്താണത് കർമ്മം എന്ന് പറയുന്നത്? എന്താണ് പാണിനി അതിനെ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണോ നിങ്ങളുടെ അഭിപ്രായം? ചോദിച്ചില്ല. എന്താണെന്നാ ഞാൻ ചോദിച്ചത്? അത് തന്നെ, ആ കർമ്മം എന്ന് പറയുന്നത് എന്താണെന്നാ ചോദിച്ചത്? ഒരു സപ്ന കർമ്മ സപ്നം സ്യാതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? കർമ്മ എന്ന സപ്നയോടുകൂടിയതാണ് കർമ്മം എന്ന് പറയുന്നത്. ഒരു സപ്നയാണ്. എന്തുകൊണ്ട്? കർത്തരീപ്സം കർമ്മ എന്ന് പറയുന്നത് എന്താണ്? സപ്നാസൂത്രമാണ്. വൃദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ഗുണമെന്ന് പറഞ്ഞാലോ? അപ്പൊ പിന്നെ കർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? സപ്ന. എന്തിന്റെ സപ്ന? ഒരു കാരകത്തിന്റെ സപ്ന. കാരകം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയാജനകം. അപ്പൊ അകഥിതം എന്ന് പറയുന്ന സൂത്രം എന്താ വിധിച്ചിരിക്കുന്നത്? കർമ്മ. ഏതിന്? ഏതിനാണ് കർമ്മസഞ്ജ വിധിച്ചത്? കാരകത്തിന്. എങ്ങനെയുള്ള കാരകത്തിന്? അപാദാനാദി വിവക്ഷയില്ലാത്ത കാരകത്തിന് കർമ്മസഞ്ജ വിധിച്ചു. അപ്പൊ ഇവിടെ ഗാന്ധോക്തി പയാന്നുള്ളിടത്ത് പിന്നെ അവിടെ ഗോശബ്ദത്തിന് അത് അപാദാനമാണ് ശരിക്കും, പക്ഷെ അതിന്റെ വിവക്ഷയില്ലാത്തതുകൊണ്ട് എന്ത് വന്നു? കർമ്മസഞ്ജ വന്നു കഴിഞ്ഞാൽ സൂത്രം അടുത്ത് പ്രവർത്തിക്കും. കർമ്മണി ദ്വിതീയ പറയുന്നു. ആ ഗോശബ്ദത്തിൽ നിന്നും ദ്വിതീയ വരുന്നത് കർമാർത്ഥത്തിൽ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ ഗാം എന്നുള്ളിടത്ത് അർത്ഥം എന്താണ്? ഗോ കർമ്മമാണ്. വാസ്തവത്തിൽ അപാദാനമാണ്, പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? കർമാർത്ഥത്തിൽ ദ്വിതീയ വിധിച്ചു. പക്ഷെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയും, പശുവിൽ നിന്ന് പാല് കറക്കുന്നു എന്ന് തന്നെ. കാരണം യഥാർത്ഥത്തിൽ അത് അപാദാനമാണ്, അതിന്റെ വിവക്ഷയില്ലാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ദ്വിതീയ വിധിച്ചു എന്നേ ഉള്ളൂ. കർമാർത്ഥത്തിൽ സംസ്കൃതം ഡിക്ഷണറികളിൽ എല്ലാത്തിന്റെ അർത്ഥം ഈ സപ്തമിയിലാണ് പറയുന്നത്. ഒരു വാക്ക് കൊടുത്തിട്ട് അതിന്റെ സപ്തമിയിലാണ് അർത്ഥം പറയുന്നത്. എങ്ങനെ? ഉദാഹരണം പറഞ്ഞോ. ഇപ്പോ നരഹ എന്നിട്ട് മനുഷ്യേ എന്ന് വെച്ചാൽ മനുഷ്യ അർത്ഥത്തിൽ. അങ്ങനെ അർത്ഥം സപ്തമിക്കുണ്ടോ? വെറുതെ സപ്തമി ഉപയോഗിച്ചർത്ഥത്തിൽ എന്നൊരർത്ഥം. ആ സപ്തമി എന്ന് പറയുമ്പോൾ ആ വിഷയം, സപ്തമി എന്ന് പറയുന്നതിന് വിഷയാർത്ഥമുണ്ട്. ഇന്ന അർത്ഥത്തിൽ എന്നുള്ള അർത്ഥം വിഷയ സപ്തമി. ആ അതെ തന്നെ വിഷയാർത്ഥം അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ അത് പറയും നമ്മൾ ഇപ്പോ രാത്രവ് എന്ന് പറഞ്ഞാൽ രാത്രി എന്ന അർത്ഥത്തിൽ എന്നാണ്, വിഷയമാണ് വിഷയസപ്തമി. അപ്പൊ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കർമ്മയുഗ് സ്യാദ് അകഥിതം തഥാ സ്യാദ്. അതെ, പാട്ടില് രണ്ടാമത്തെ മൂന്നാമത്തെ വരി കർമ്മയുക് സ്യാത് പൂർവത്തോടെ അന്വയിക്കണം. മുഷാം എന്ന് പറഞ്ഞാൽ ഇത്രയും ധാതുക്കളുടെ കർമ്മയുക് കർമ്മണാ യുജ്യതേ കർമ്മയുക് കർമ്മത്തോടുകൂടി യുജ്യത എന്ന് പറഞ്ഞാൽ അന്വയിക്കുന്നത് ഏതിന്റെ കർമ്മത്തോടുകൂടി ഏതിന്റെ കർമ്മത്തോടുകൂടി ഏതിന്റെ ധർമ്മത്തോടുകൂടി ഇത് കൊള്ളാമല്ലോ. ഏത് ക്രിയ? അതായത് ദുഃഖ്യാച്ച് തുടങ്ങി മുഷാം വരെയുള്ളതും അത് കഴിഞ്ഞ് നീഹ് കൃഷ് വഹാം ഇത്രയും ധാതുക്കളുടെ കർമ്മം ക്രിയ അതിന്റെ കർമ്മം. ധാതുക്കളുടെ അർത്ഥം എന്താണ്? ക്രിയ, ക്രിയയുടെ കർമ്മം. ധാത്വർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ക്രിയ, അതിന്റെ കർമ്മം. അപ്പൊ ഇവിടെ കർമ്മയു എന്ന് പറയുമ്പോൾ എന്തായി? ഈ ധാതുക്കളുടെ അർത്ഥമായിരിക്കുന്ന ക്രിയയുടെ കർമ്മത്തോടുകൂടി അവിടെ ഈ ആ വ്യത്യാസം മനസ്സിലാകണം. അതായത് ക്രിയ എന്നും കർമ്മം എന്നും പറയുന്നതിലൂടെ വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ ക്രിയ എന്ന് പറഞ്ഞാലും കർമ്മം എന്ന് പറഞ്ഞാലും ഒന്നാണ്. ഇവിടെ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എന്താണ് പഠിച്ചത് പറയണം. നിങ്ങളുടെ മനസ്സിൽ തോന്നി പറഞ്ഞാൽ പോരാ. ധാതുവിന്റെ അർത്ഥം എന്താ പഠിച്ചത്? ഫലം വ്യാപാരയോർ ധാതു. അതിനാണ് ഇവിടെ ക്രിയ എന്ന് പറയുന്നത്. അതിനാണ് ഇവിടെ ധാത്തുവാച്യം, ധാത്തുവാച്യമായിരിക്കുന്ന ക്രിയ. ആ ക്രിയയുടെ കർമ്മമുണ്ട് വേറെ. ഉദാഹരണം പറഞ്ഞ ഇവിടെ എന്താണ്? ദോഗ്ധി ദുഹ് ധാതുവിന് അവിടെ ഒരു അർത്ഥമുണ്ട്. എന്താണ് എന്താണ് അർത്ഥം? ദോഹനക്രിയ. ആ ക്രിയക്കൊരു കർമ്മമുണ്ട്. അതെന്താണ്? പയഹ. ഇപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സാധാരണ പറയുന്ന ക്രിയ കർമ്മം ഒന്നല്ല ഇവിടെ. ഇവിടെ ക്രിയ എന്ന് പറയുന്നത് ധാതുവിന്റെ വാച്യമായ വ്യാപാരം. പിന്നെ കർമ്മം എന്ന് പറയുന്നതോ ഫലത്തിന്റെ ആശ്രയമായിരിക്കും. ഫലശാലിയാണെന്ത്? കർമ്മം. അത് ക്രിയയും കർമ്മവും ഇവിടെ വേർതിരിച്ച് മനസ്സിലാക്കണം. സാധാരണ ഭാഷയിൽ പ്രയോഗിക്കും പോലെ അല്ല. അപ്പൊ ദോഗ്ധി എന്ന് പറയുന്ന ക്രിയയുടെ ധാതു ധുഹ് ധാതുവിന്റെ ക്രിയ എന്ന് പറയുന്ന ഇവിടെ എന്താണ്? ദോഹനക്രിയ. ഇവിടെ കർമ്മം എന്ന് പറയുന്നത് എന്താണ്? ആ ഫലശാലി, ഫലത്തിനാശ്രയമായിരിക്കുന്ന. അതെന്താണ്? പയഹ. അപ്പോ ഇവിടെ പറഞ്ഞത് കർമ്മയുക് കർമ്മയുക്. അപ്പോ ഈ ക്രിയയുടെ കർമ്മത്തോടുകൂടി അന്വയിക്കുന്നത് എന്താണ് അന്വയിച്ചത്? ഇവിടെ ഗോ. അതിനെന്ത് സപ്നവിധിക്കുന്നു? അകഥിതം കാരകം എന്നതിന് സപ്നവിധിക്കുന്നു. അതിനെ അകഥിത കാരകം എന്ന് പറയുന്നു. അതിനെന്ത് പറയുന്നു? അകഥിതമായ കാരകം. മനസ്സിലായല്ലേ? അകഥിതമായ കാരകം ഇവിടെ ഏതായി? ഗോഹോ. അതിന് അകഥിതം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിവക്ഷിതം ഒന്നു തന്നെ. വാസ്തവത്തിൽ അത് ഒരു കാരകമാണ്. പക്ഷെ ഏത് കാരകമാണോ അതിനെ വിവക്ഷിക്കുന്നില്ല. വിവക്ഷിക്കാതെ എന്ത് ചെയ്യുന്നു? അത് കർമ്മത്തോട് അന്വയിച്ചതുകൊണ്ട് അതിനെ കർമ്മമായി വിവക്ഷിക്കുന്നു. അതാണ് വിവക്ഷാത കാരകാണി ഭവന്തി എന്ന് പറയുന്നത്. മനസ്സിലായോ? അകഥിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിവക്ഷിതം. എന്താ വിവക്ഷിതം? അവിടെ ഏതാണോ വാസ്തവ കാരകം അതിനെ വിവക്ഷിക്കുന്നില്ല, മറിച്ച് അതിനെ കർമ്മമായി വിവക്ഷിക്കുന്നു. എന്തുകൊണ്ട്? അത് കർമ്മത്തോട് അന്വയിക്കുന്നുണ്ട്. ഈ രണ്ടാമത് വരുന്ന അവിവക്ഷിത കാരകത്തെയാണ് പറയുന്നത് ഗൗണകർമ്മം. ആസ്വതി അത് കർമ്മമല്ല, ആണോ? അത് അപാദാനമാണ്. പക്ഷെ ഇവിടെ അങ്ങനെ വിവക്ഷിക്കുന്നത് കൊണ്ട് അതിന് ഗുണകർമ്മം എന്ന് പറയുന്നു. ഈ ഒരു ഉദാഹരണം മനസ്സിലായാലേ ഇനി വരുന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്, കർമ്മയുക്ത്യാത് അകഥിതം. കർമ്മയുക് അകഥിതം സ്യാത് എന്നാണ്. അകഥിതം എന്ന് വെച്ചാൽ എന്താണ്? അവിവക്ഷിതം. എന്താണ് അവിവക്ഷിതം? ആ, അകഥിത കാരകമാകുന്നു എന്നാണ്. അതാണ് വൃത്തിയിൽ എന്തെഴുതിയിരിക്കുന്നത് നോക്കുക. അപാദാനാദി വിശേഷേഹി അവിവക്ഷിതം കാരകം. അതാണ് അകഥിതത്തിന്റെ അർത്ഥം. അകഥിതത്തിന്റെ അർത്ഥം എന്താണ്? അപാദാനാദി വിശേഷ കാരകങ്ങളുടെ വിവക്ഷയില്ലാത്ത കാരകം. ആ കാരകം അകഥിതത്തിന് എന്തു ചെയ്യുന്നു? കർമ്മസഞ്ജ വിധിച്ചിരിക്കുന്നു. അപ്പൊ അകഥിത കാരകത്തിനും വിധിച്ചിരിക്കുന്നു എന്നാണ്. അത് ഇവിടുത്തെ വൃത്തിയിൽ, സിദ്ധാന്തോന്നയിലെ വൃത്തിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വൃത്തി വ്യക്തമല്ല. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദുഹ്യാദീനാം ദ്വാദശാനാം. ദുഹ്യാദികൾ എത്ര എണ്ണമുണ്ട്? 12 എണ്ണം. തഥാ നീ പ്രഭൃതിയിനാം ചതുർണാം, നീ ഹൃ കൃഷ്വ 4 എണ്ണം. ഈ 4 എണ്ണത്തിന്റെയും കർമ്മണ യത് വിജ്യതേ, കർമ്മത്തോട് ഏതാണോ അന്വയിക്കുന്നത് തദേവ, അത് തന്നെയാണ് എന്ത്? അകഥിതം കർമ്മ. അതിന്റെ പേരാണ് അകഥിതം കർമ്മ. അതിന് അകഥിതം എന്ന് ഒരു പേര് വരാൻ കാരണം എന്തുകൊണ്ട്? അത് എന്തുകൊണ്ടാണ്? അവിവക്ഷിതമായതുകൊണ്ട്. അവിവക്ഷിതമായതുകൊണ്ടാണ് അതിനങ്ങനെ ഒരു പേര് വന്നത്. ഇത് എന്നിട്ട് പറയുന്നു, പരിഗണനം കർത്തവ്യം ഇത്യർത്ഥ. കാരണം ഈ ശ്ലോകം എന്തിനു കൊടുത്തു? അങ്ങനെ അകഥിതം എന്ന് പറയുമ്പോൾ ഇത്രയെണ്ണം പരിഗണിച്ചിരിക്കുന്ന ഇത്രയെണ്ണം, ഇത്രയെണ്ണത്തിനെണ്ണം അകഥിതമായി പരിഗണിച്ചിരിക്കുന്നു. അകഥിത കാരക അകഥിതമായി പരിഗണിക്കാവുന്ന ഇത്രയെണ്ണമാണ്. അതിന് മുമ്പിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഇതാണ് അത്. ഇതുപോലെ തന്നെ അപാദാനാദി വിശേഷീർ അവിവക്ഷിതം കാരകം കർമ്മസഞ്ജ. അത് വ്യക്തമാവണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം കൂടെ വേണം. 12 4 ധാതുക്കളാണ് ഇവിടെയുള്ളത്. ഈ കൂടുതലുണ്ടെന്ന് ഇനി പറയും. തൽക്കാലം 16 ധാതുക്കൾ. അതിൽ ആദ്യത്തെ ധാതുവിന്റെ ഉദാഹരണമാണ് ഗാന്ധോഗ്ധി പയ. അപ്പോൾ ഇവിടെ പറഞ്ഞെന്ന് മനസ്സിലാക്കാം, വാസ്തവത്തിൽ ഇത് അപാദാനമാണ്, അതിന്റെ വിവക്ഷയില്ല. അതുകൊണ്ടാണ് ദ്വിതിയാവുന്നത്. ഇനി വിവക്ഷ ഉണ്ടെങ്കിലോ? പഞ്ചമി വന്നിട്ട് ഗോഹോ ദോഗ്ധി പയഹ അങ്ങനെയും പറയാം. അത് ശരിയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു കർമ്മമേ ഉള്ളൂ. അപ്പൊ ധാതു ദ്വികർമ്മകമല്ല, ഒന്നേ ഉള്ളൂ. ഇനി അതുമല്ല, ഗോവിനെയും പയസിനെയും കൂടെ അന്വയിക്കുന്നു. പയസ്സിനോട് ആ കർമ്മത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഗോ എന്ന് പറയണമെങ്കിൽ അവിടെ സംബന്ധത്തെ കാണിക്കാൻ ഷഷ്ടിയും വരാം. പക്ഷെ രൂപവ്യത്യാസം വരത്തില്ല. ഗോഹോ ഒന്ന് പഞ്ചമി വന്നാലും ഗോഹോ ഒന്ന് ഷഷ്ടി വന്നാലും ഒരേപോലെ തന്നെ. അപ്പൊ ഇവിടെ ഷഷ്ടി പ്രയോഗിക്കാം, ഗോഹോ പയഹ ദോഗ്ധി. പഞ്ചമി പ്രയോഗിക്കാം, ഗോഹോ പയഹ ദോഗ്ധി. പിന്നെ ദ്വിതീയ. അപ്പൊ ഇങ്ങനെ അകഥിതം ച എന്ന് പറയുന്ന ഒരു സൂത്രം പ്രത്യേകിച്ച് ഇങ്ങനെ വിധിച്ചിരിക്കുന്നത് കൊണ്ട് ദ്വിതീയാണ് സാധാരണ പ്രയോഗിക്കാറുള്ളത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ധാതുവിനെ ദ്വികർമ്മക ധാതു എന്നും പറയും. രണ്ട് കർമ്മങ്ങളുള്ള ധാതു എന്നും പറയും. അതൊന്ന് ശരിക്കും മനസ്സിലായാൽ ബാക്കിയെല്ലാം വ്യക്തമാവും. ഇനി രണ്ടാമത്തെ സാധു ഏതാണോ? യാച്ചനെ. യാചത്തെ ബലിം വസുധാം യാചത്തെ യാചിക്കുക. അപ്പോൾ ക്രിയ കാണുമ്പോൾ നോക്കണം അതിന് മുഖ്യകർമ്മം ഏതാണെന്ന് കണ്ടുപിടിക്കണം. എന്തിനെ ഏതിനെ എന്നുള്ള ചോദ്യത്തിന് കിട്ടുന്ന ഉത്തരമായിരിക്കും എന്ത് മുഖ്യകർമ്മം. അപ്പോൾ ഇവിടെ എന്തിനെയാണ് യാചിക്കുന്നത്? വസുധാം, ഭൂമിയെ യാചിക്കുകയാണ്. വിഷ്ണുഹും ബലിം വസുധാം യാചത്തെ എന്നാണ്. അപ്പൊ വിഷ്ണു യാചിക്കുന്നത്, യാചനക്രിയയുടെ കർത്താവ് ആരാണ്? വിഷ്ണു. പിന്നെ യാചിക്കുന്ന എന്തിനെ? വസുധ. വസുധ എന്ന് പറയുന്നതിന് ദ്വിതീയ വന്നു. വസുദ്ധാം എങ്ങനെയാണ് അവിടെ ദ്വിതി വന്ന സൂത്രം? അമിപൂർവ്വപൂർവരൂപം വന്നു വസുദ്ധാം. അപ്പൊ അത് ശരിയായി, മുഖ്യകർമ്മം കിട്ടി. ഇനിയാണ് ഇവിടെ ബലി. ബലി അവിടെ എന്താണ്? അപാദാനം. എന്തുകൊണ്ട്? ബലിയിൽ നിന്ന് യാചിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത് അപാദാനമായി. പഞ്ചമി വരും. ബലി ശബ്ദം, ബലി എന്ന് വെച്ചാൽ നമുക്കറിയാം ഏത് ബലിയാ. ആ ഇവിടെ മഹാനൊന്നുമില്ല, വെറും ബലി. മഹാൻ ആയ ബലിയാണ് ആര്? മഹാബലി. ബലി അങ്ങനെ മഹാനാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വെറും ബലിയാക്കിയത്. ബലി അസുരനല്ലേ, ഇവനെ എന്തിനാ മഹാനാക്കുന്നു? അതുകൊണ്ട് വെറും ബലിയായി. ബലിയാണ്, ബാലിയല്ല, തിരിഞ്ഞു പോരുന്നു. അപ്പൊ ബലി ശബ്ദത്തിന്റെ രൂപം എങ്ങനെ വരും? ബലിഹി തീർന്നു. ബലി ബലേഹ, ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഏകവചനം മതി. ഇനി രണ്ടു മൂന്ന് ബലി ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ് ബലിഹി. ബലി ബലേഹ, ബാഹുബലിയുണ്ട്, മഹാബലിയുണ്ട്. എല്ലാവരും കൂടെ ചേർത്ത് പറയണമെങ്കിൽ ഒരുപാട് ബലികളുണ്ട്. ബലിം ഏ സൂത്രം വന്നിട്ടാണ്? ഏതാ സൂത്രം? ഇല്ലേ സൂത്രം ഇല്ലേ? ഏതാ സൂത്രം? എന്താ പേടിക്കുന്നത്? അപ്പൊ ഇവിടെ ബലേഹെ എന്ന് വരില്ലേ പഞ്ചമിയില്, ഏത് സൂത്രം വന്നത് ബലേഹെ എന്നുള്ളതിന്? മസിംഗസുവശ മാത്രം വന്നാ മതിയാ? ഗേറങ്ങിരി പിന്നെ ഏത് വരണം? പിന്നെ ഏത് വരണം? ഗേറങ്ങിരി വരണമെങ്കിൽ ശേഷോ ഗ്യസഗി ഗേറങ്ങിരി മസിംഗസുവശ ബലേഹെ എന്ന് വരും. അപ്പൊ ബലി എന്ന് പറയുന്നത് ഇവിടെ അപാദാനമാണ്. പഞ്ചമി വരേണ്ടതാണ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? അപാദാനത്തിന്റെ അപേക്ഷയിൽ യാച്ച് എന്ന് പറയുന്ന ധാതുവിന്റെ കർമ്മമായി എന്തോന്ന്? യാച്ച് ധാതുവിന്റെ കർമ്മം എന്താണ്? എന്താണ്? വസുദ്ധയോട് അന്വയിച്ചു. അന്വയിച്ചതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു? അകഥിത കാരകമായി കർമ്മസഞ്ജ വിധിച്ചു. അകഥിതം കർമ്മയായി. അതുകൊണ്ട് കർമ്മണി ദ്വിതീയാവുന്നു. അല്ലെങ്കിൽ എന്തുവരും? പഞ്ചമി വരും. അല്ലെങ്കിൽ എന്തുവരും? ഷഷ്ടി. ബലിം യാചത്തെ വസുദ്ധാം. മൂന്നാമത്തെ ധാതു ഏതാണ്? പച്ച്. തണ്ടുലാൻ ഓദനം പച്ചത്തി. പാചക തണ്ടുലാൻ ഓദനം പച്ചത്തി. ഇവിടെ പാചകൻ ആണ് കർത്താവ്. ക്രിയ എന്താണ്? പാചകക്രിയ. പാചകക്രിയ എന്ന് പറയുമ്പം അവിടെ ചോദ്യം വരും എന്തിനെ ആരെന്ന് ചോദിച്ചാൽ എന്താ സമാധാനം? എന്തിനെ പാകം ചെയ്യുന്നത്? ഓദനമാണ്. പ്രാപ്തം ഇഷ്ടതമം തണ്ടുലാണോ ഓദനമാണോ? ഇവിടെ ചിലർക്ക് ചോറ് അല്ല വേണ്ട, അരിയാണ് പാകം ചെയ്ത് കഴിഞ്ഞ. ഇഷ്ടതമം അരിയാണ്. പാകം ചെയ്താലും അങ്ങനെ ആയിരിക്കും, വേഗത്തില്ല എന്നർത്ഥം. അങ്ങനെയുള്ളവരൊരിക്കലും പാകം ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാലും പിന്നെ അരിയായിരിക്കും. ഇവിടെ ആപ്തം ഇഷ്ടതമമായിരിക്കുന്ന എന്താണ്? ഓദനം. അപ്പൊ മുഖ്യകർമ്മ ഏതായി? ഓദനം. അതിന് ആ ബന്ധം അങ്ങനെയാണെങ്കിൽ വേഗത്തില്ല, അത് തന്നെ കഴിക്കേണ്ടി വരും. ഏതാണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. തർക്കിച്ചിട്ട് കാര്യമില്ല. പാകം ചെയ്തു കഴിഞ്ഞാൽ കഴിക്കുന്ന അരിയാണോ ചോറാണോ എന്ന് തീരുമാനിച്ചാൽ മതി. അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. അപ്പൊ എന്ത് വരുന്നു? മുഖ്യകർമ്മമായി എന്തോന്ന്? ഓദനം. ആ ഓദനം അന്വയിക്കുന്നു ഏതിനോട്? തണ്ടുലത്തിനോട്. ഇവിടെ എന്തുകൊണ്ടാ ബഹുവിന് ഉപയോഗിച്ചത്? ആ ഒരുപാടുണ്ട്, ഒരരി വെച്ച് എല്ലാവരും പാകചം ചെയ്യുന്നു, അതുകൊണ്ട് തണ്ടുലാൻ ഉപയോഗിച്ചു. എങ്ങനെ അരിവേന്റെ രൂപങ്ങൾ? തണ്ടുലഹ തണ്ടുലവും തണ്ടുലാഹ. തണ്ടുല ശബ്ദം ബഹുവിന് അല്ല നമുസകത്തിൽ ഉപയോഗിക്കാറുണ്ട്, പുല്ലിംഗമാണ് തണ്ടുലാൻ. പിന്നെ ബാക്കി തണ്ടുലേന തണ്ടുലേഹി, അങ്ങനെയാണ് രൂപം പോകുന്നത്. അപ്പൊ ഇവിടെ ഈ തണ്ടുലവിനി എന്താണെന്ന് നോക്കാം. കാരണം ഈ നേരത്തെ വന്നതുപോലെ തണ്ടുലത്തിൽ നിന്ന് പാകം ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ? അല്ല. പിന്നെ തണ്ടുലം എന്താണ് ഉപയോഗിക്കുന്ന പാകത്തിന്? കരണമാണ്. തണ്ടുലം ഉപയോഗിച്ച് പാകം ചെയ്യുകയാണ്, അപ്പോഴാണ് ചോറായത്. കരണത്തിൽ തൃതീയ വരും. അപ്പൊ ഇവിടെ ശരിക്കും തൃതീയ കാരകമാണ്, തണ്ടുലൈഹി ഓദനം പച്ചതി. പക്ഷേ തൃതീയ കാരകമാണ് ആ കർണവിവക്ഷയില്ല. കർണവിവക്ഷയില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു? അകഥിതം കർമ്മകാരകമായി കർമ്മസഞ്ജ വിധിച്ചു. അപ്പൊ കർമ്മണി എന്ത് ചെയ്തു? ദ്വിതീയ വന്നു, തണ്ടുലാൻ ഓദനം പച്ചതി. അപ്പൊ മുഖ്യകർമ്മ ഏതായി? ഗൗണകർമ്മം എന്തായി? എന്തുകൊണ്ടാണ് അതിന് ഗൗണകർമ്മം എന്ന് പറഞ്ഞത്? എന്തുകൊണ്ട് അതിനെ ഗൗണകർമ്മം എന്ന് പറഞ്ഞു? അപേക്ഷിതമായത്. മുഖ്യ കാരകം ഏതാണ് ഇവിടെ? ആ തണ്ടുലാനെന്നുള്ളത് മുഖ്യകാരകം ഏതാണ്? കരണമാണത്. പക്ഷെ ഇവിടെ ഗൗണമായി അതിനെ കർമ്മമാണ്. അതേസമയം ഓദനം എന്ന് പറയുന്നതോ കർമ്മം. എങ്ങനെയുള്ള കർമ്മം? മുഖ്യകർമ്മം. ഇതുപോലെ ഓരോന്ന് മനസ്സിലാക്കുക. ഗർഗാൻ ശതം ദണ്ഡയതി. ദണ്ഡനിപാതേ. ഇവിടെ ദണ്ഡയതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിഴ ഈടാക്കുക എന്നുള്ളതാണ്. അപ്പോ എന്താണ്? രാജ ഗർഗാൻ ശതം ദണ്ഡയതി. രാജാവ് ഗർഗന്മാരെന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാർ, അവരെ ഗർഗന്മാരെന്ന് പറയും. മലയാളികള് തമിഴര് എന്നൊക്കെ പറയുമ്പോൾ ഗർഗന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗക്കാർ. അവർക്കെന്ത് ചെയ്തിരിക്കുന്നു? 100% എന്ന് പറഞ്ഞാൽ 100 രൂപ. ദണ്ഡയതി എന്ന് പറഞ്ഞാൽ ശിക്ഷ വിധിച്ചിരിക്കുന്നു. അപ്പോ ദണ്ഡന ക്രിയയാണ് ഇവിടുത്തെ ക്രിയ. ആ ക്രിയയിലൂടെ പ്രാപ്തി ഇഷ്ടതമോ എന്താണ്? ശതം. അതാണല്ലോ വിധിച്ചത്. അപ്പോ ശതത്തിന് എന്ത് സപ്ന വരും? ഏ സൂത്രം? കർത്തരീക്ഷം കർമ്മ. ദ്വിതീയ സൂത്രപ്രധാനം വരും കർമ്മണി ദ്വിതി. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ ഇവിടെ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഗർഗാനം എന്ന് പറയുന്നത് എന്താ? എന്താണ് അപാദാനം? എന്തുകൊണ്ട്? ഗർഗേഭ്യ, ഗർഗന്മാരിൽ നിന്നാണ് ഇവിടെ പണം വസൂലാക്കുന്നത്. ഗർഗന്മാരിൽ നിന്നാണ്, അതുകൊണ്ട് അത് അപാദാനമാണ്. പക്ഷെ ഇവിടെ ദണ്ഡ ശതം എന്ന് പറയുന്ന കർമ്മത്തോട് അത് അന്വയിക്കുന്നു. അപാദാനത്തിന്റെ വിവക്ഷ ഇല്ല, അതുകൊണ്ട് എന്ത് വന്നു? കർമ്മസഞ്ജവദിക്കുന്നു. സൂത്രം ഏത്? അഗതിതഞ്ച. കർമ്മസഞ്ജവദിച്ചു കഴിഞ്ഞാൽ ദ്വിതീയ വരുന്ന സൂത്രം ഏത്? കർമ്മണി ദ്വിതീയ. അതാണ് ഗർഗാൻ ശതം ദണ്ഡയതി. അടുത്തു വരുന്ന ഏതാണ്? രുധ്. രുധിര് ആവരണേ എന്നാണ് ഇവിടെ തടയുക എന്നുള്ള അർത്ഥമാണ്. വ്രജം അവരുണധി ദാം. വ്രജം എന്ന് പറയുന്നത് എന്താണ്? എന്ന് പറഞ്ഞ എന്താ? വ്രജം എന്ന് പറയുന്നത് പശുക്കളെ രാത്രിയിലും മറ്റും സൂക്ഷിക്കുന്ന സ്ഥലം എന്നുവെച്ചാൽ ഒരു വേലിക്കെട്ടിനകത്തുള്ള സ്ഥലം. നമ്മുടെ നാട്ടിലൊക്കെ പശുവിനെ സൂക്ഷിക്കുന്നത് തൊഴുത്തിലാണ്. വടക്കേന്ത്യയിൽ അങ്ങനെയല്ല. അവിടെ ഒരു പശുക്കൾ കൂട്ടത്തോടെ പശുക്കളെ കൊണ്ടുവന്നൊരു സ്ഥലത്ത് കയറ്റി അടച്ചിടും. ചിലപ്പോൾ അതിന് മതിൽ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ വേലിയായിരിക്കും, ഒരു വാതിലും കാണും. ആ സ്ഥലത്തെയാണ് പറയുന്നത് വ്രജം എന്ന് പറയുന്നത്, തൊഴുത്തല്ല. അങ്ങനെയുള്ള തൊഴുത്തുമുണ്ട്. നമ്മുടെ അവിടെ പശുക്കളെ കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പശുവിനെ കെട്ടിയിടുകയല്ല ചെയ്യുന്നത്, അടച്ചിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പശുവിനെ അടച്ചിടുന്ന സ്ഥലത്തേണെന്ന് പറയുന്നത് വ്രജം. അതാണ് വ്രജഭൂമി എന്നൊക്കെ വന്നത്. ഭാഗവതത്തിനും മറ്റും വരുന്ന വ്രജമൊക്കെ അതാണ്. സ്ഥലത്തിന് പേര് വരാൻ തന്നെ കാര്യം അതാണ്. കാരണം പശു ഒന്നും രണ്ടും അല്ല, ആയിരക്കണക്കിന് പശുക്കളാണ്. അപ്പം അതിനെ അടച്ചിടുന്നതിന് വലിയൊരു സ്ഥലം വേണം. അപ്പോൾ വ്രജം അവരുണധി ഗാം, പശുവിനെ വ്രജത്തിൽ തടയുന്നു. തടയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? വാതിലങ്ങ് അടയ്ക്കുന്നു പശുവിനകത്താക്കി. അപ്പോൾ അത് തടഞ്ഞില്ലേ? അടച്ചിടുന്നു, തടയുന്നു എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ്. അവരുണധി, അതിനൊരു അവരോധത്തെ തീർക്കുന്നു എന്നുവെച്ചാൽ അതിനെ തടയുന്നു. അപ്പോൾ ഇവിടുത്തെ ക്രിയ എന്താണ്? അവരോധന ക്രിയയാണ്. അതിന്റെ കർമ്മം ഏതായി? മുഖ്യകർമ്മം ഗോവിനാണ്. കർത്തൃരീപ്സതമം കർമ്മ കർമ്മണി ദിതി വന്നു. അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന എന്താണ്? അപ്പൊ ഈ വ്രജം എന്താണ്? എന്ത് പറയും നമ്മൾ വ്രജത്തെ? നമ്മൾ എന്ത് പറയും മലയാളത്തിൽ? എങ്ങനെ പറയും വ്രജം അവരണധികാവെന്ന് പറഞ്ഞാൽ? സപ്തമി. മലയാളത്തിൽ സപ്തമി എന്നാ പറയുന്നു. വ്രജത്തിനെ അടയ്ക്കുമോ? അതേ, പശുവിനെ അടച്ചത് നല്ല കാര്യമായി. തൊഴുത്തിനെ അടച്ചു. വ്രജത്തിൽ പശുവിനെ അടയ്ക്കുന്നു എന്നല്ലേ പറയൂ? അപ്പൊ അതെന്തായി? അധികരണം. പക്ഷെ അധികരണ കാരകത്തിന്റെ വിവക്ഷ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അതിന് എന്ത് വിവക്ഷിച്ചു? കർമ്മം വിവക്ഷിച്ചപ്പോ കർമ്മണി ദിയ വ്രജം അവരുണധി ഗാം. എന്താണ് ആ അതില് അവാന്നൂടെ ചേർത്ത് ഋണദ്ധി ഋന്ദഹരിന്ദി, അതിന്റെ രൂപം വ്യത്യാസമാണ്. അത് നമ്മളിനി പഠിക്കും. അപ്പം വ്രജേ എന്നാ വേണ്ടത്? അധികരണത്തിന്റെ വിഷയിലാണെങ്കിൽ എന്ത് പറയും? വ്രജത്തിൽ പശുക്കളെ അടയ്ക്കുന്നു എന്ന് വരും, അല്ലെങ്കിൽ തടയുന്നു. പക്ഷെ ഇവിടെ എന്താണ്? വ്രജം എന്നായി. വ്രജം അവരുണധി ഗാം. ഗോപഹ കർത്താവ്. വ്രജം അവരുണധി ഗാം. ഗോപൻ വ്രജത്തിൽ പശുവിനെ തളയ്ക്കുന്നു, അടയ്ക്കുന്നു എന്നൊക്കെ പറയാം. അടുത്തു വരുന്ന യുദ്ധം അതുമാണ് പ്രച്ഛി. മാണവകം പന്ഥാനം പൃച്ഛതി. പഥികഹ പഥികൻ വഴിയാത്രക്കാരൻ. മാണവകം പന്ഥാനം പൃച്ഛതി. മാണവനോട് വഴി ചോദിക്കുന്നു. ഇവിടെ പൃച്ഛതി ചോദിക്കുന്നു ആണല്ലോ ക്രിയ. ചോദിക്കുക എന്ന് പറയുന്നത് അതിലൂടെ അയാൾ ആഗ്രഹിക്കുന്ന എന്താണ്? ആപ്തമിഷ്ടതമം എന്താണ്? പന്ഥാനം. ഒരു സംശയമില്ല, വഴിയാണ് ചോദിക്കുന്നത്. അപ്പോ കർത്തരീസമം കർമ്മ എന്നുള്ളതുകൊണ്ട് കർമ്മസഞ്ജ വരുന്നു, കർമ്മണി ദിതിയോന്നു. അതിനോട് അന്വയിക്കുന്ന ഏതാണ്? മാണവൻ. ഇവിടെ അതാണ് അന്വയിക്കുന്നത്. അപ്പോൾ ഇവിടെ മാണവൻ എന്താവും എന്നുള്ളതാണ്. മാണവൻ എന്താവും? മാണവൻ എന്ന് വെച്ചാൽ ബ്രഹ്മചാരി, വടു. എന്തുകൊണ്ട്? അതിനോട് അവരോട് ചോദിക്കുന്നു. അതിനോടെന്നാണ്. പഞ്ചമിയാണ് ഇവിടെ ഇയാൾ ചോദിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാണ് ചോദിക്കുന്നത്? അറിയാനാണല്ലോ. അപ്പൊ അറിയാൻ ഉപയോഗിക്കുന്ന കരണമാണ് ആര്? മാണവക ദ്വാര പന്ധാനം ജ്ഞാതം ഇച്ഛതി. പൃച്ഛതി എന്ന് വെച്ചാൽ അതാണ്. ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാറിന് ചോദിക്കുമ്പോൾ വെറുതെ ഒന്ന് ചോദിച്ചിരിക്കാം, അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാറിന് ക്ലാസ്സിലൊക്കെ ചോദിക്കാറുണ്ട്, ചോദിക്കാൻ വേണ്ടി ഒരു ചോദ്യം, അറിയണമെന്ന് പറഞ്ഞു. ഇതങ്ങനെയല്ല, വഴിയാത്രക്കാരനെ സംബന്ധിച്ച് അത് അറിഞ്ഞേ പറ്റൂ, എന്നാലേ അയാൾക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ട് പൃച്ഛതി എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? ഞാതും ഇച്ഛതി, അയാൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ആ അറിയാൻ ആഗ്രഹിക്കുന്നതിന് അയാൾ ഉപയോഗിച്ച കർണമാണെന്ത്? മാണവൻ. അപ്പം മാണവകേന എന്നുവെച്ചാൽ മാണവകദ്വാര പന്ധാനം പൃച്ഛതി. അപ്പം മാണവകൻ എന്ന് പറയുന്നിടത്ത് തൃതീയാണ്. അതിന്റെ അപേക്ഷയിൽ എന്ത് വന്നു? അകഥിതം കർമ്മസഞ്ജ വന്നു, കർമ്മണി ദ്വിതീയ. അതുകൊണ്ട് എന്ത് വന്നു? മാണവകം പന്ധാനം പൃച്ഛതി. അപ്പൊ ഇവിടെ കർമ്മയ്ക്ക് ഏതായി? ഏതെന്നാ പറഞ്ഞു? ആണോ? ഉറപ്പാണോ? കർമ്മയുഗം എന്ന് പറയുന്നത് മാണവകം. രണ്ടും പറയാൻ പറ്റില്ല, ഒന്നേ പറയാൻ പറ്റും. എന്തുകൊണ്ട്? കർമ്മം ഏതാണ്? പന്ധാനം. അപ്പൊ കർമ്മയുഗം ഏതാവും? മാണവകം. കർമ്മം എന്ന് വെച്ചാൽ മുഖ്യകർമ്മം, പന്ധാനം ആണ്. പന്ധാനം എന്ന് പറയുന്ന രൂപം നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ് അതിന്റെ രൂപങ്ങൾ? പന്ധാന്ന് ഇങ്ങനെ വന്ന് യസൂത്രോടെ വന്നത്. അത് മാത്രം മതിയോ? ഭാഗ്യോ പതി പതി മതി ഋഭുക്ഷാം ആത്. പിന്നെ ധോന്ത, ഇത്രയും മതിയോ? ഇതോ അത് സർവനാമസ്ഥാനെ. പിന്നെ അപ്പൊ ഏതാ പ്രാതിപതികം? പഥ. അങ്ങനെ ഒരു പ്രാതിപതികമുണ്ട്. പഥിനാണ് ആദ്യം. എന്ത് വന്നു? പതിമതി ഒരു പക്ഷെ ആത്ത ഏതിനു വന്നു? പിന്നെ പിന്നെ എന്ത് വന്നു? ഏതിനു വന്നു? വികാരത്തിന് വന്നു. പിന്നെ എന്ത് വന്നു? പന്ധ പന്ധാനോ പന്ധാനം പന്ധാനോ പഥ എന്ന് പറയുന്ന ദേവസൂത്രം വന്നു. ബസ്യ ടേർ ലോഭ ടിലോകം വന്നു പഥ. അപ്പൊ അതങ്ങനെ വന്നു. അടുത്ത് ചിഞ്ഞിച്ചയനെ വൃക്ഷം അവചനോതി ഫലാനി അവചനോതി സംഭരിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. എന്തിനാണ് അവചയനം ചെയ്യുന്നവിടെ? ഫലങ്ങളെ അവചയനം ചെയ്യുകയാണ്. അപ്പൊ മുഖ്യകർമ്മം ഏതായി? കർമ്മസഞ്ജ വരുന്ന സൂത്രം. കർമ്മയുക്ക് ഏതായി? വൃക്ഷമാണ് കർമ്മയുക്. അതിനെന്ത് സഞ്ജ വരും? അകഥിതം കാരകസഞ്ജ. അകഥിതം കർമ്മസഞ്ജ വരുന്നു. അകഥിത കർമ്മം എന്ന് വേണമെങ്കിൽ പറയാം. അത് അകഥിതമായതുകൊണ്ട് അതിന് കർമ്മസഞ്ജ വന്നു, ഭവണകർമ്മം. അപ്പൊ ഏ സൂത്രം വരും അവിടെ? കർമ്മണി ദ്വിതി വന്നിട്ട് വൃക്ഷം അവജനോതി ഫലാനി. ശരിക്കും ഈ വൃക്ഷം എന്താണ്? അപാദാനം. എന്തുകൊണ്ട്? വൃക്ഷത്തിൽ നിന്ന് ഫലങ്ങളെ ശേഖരിക്കുകയാണ്. അപ്പൊ വൃക്ഷാതെന്ന് പറയുന്ന എന്നും പറയാം, വൃക്ഷമെന്നും പറയാം, പിന്നെ എങ്ങനെ പറയാം? വൃക്ഷസ്യെന്നും പറയാം. വൃക്ഷം അവചനോതി ഫലാനി. അടുത്ത് മാണവകം ധർമ്മം ബ്രൂതേ ശാസ്തിവ. രണ്ടും കൂടെ ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ്. ബ്രൂഞ്ഞ് വ്യക്തായം വാദി ശാസു അനുശിഷ്ടവും. ഇവിടെ ബ്രൂതേ പറയുന്നു, ശാസ്തി രണ്ടു ഒരർത്ഥം തന്നെ ഇവിടെ ഉപദേശിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്തിനെ ആരെയാണ് ഉപദേശിക്കുന്നത്? എന്തിനെ ഉപദേശിക്കുന്നു? ധർമ്മത്തെയാണ് ഉപദേശിക്കുന്നത്. അപ്പൊ മുഖ്യകർമ്മം എന്തായി? ധർമ്മം. പിന്നെ അടുത്ത് വരുന്ന മാണവകൻ. ഇവിടെ മാണവകൻ എന്താണ്? ഗൗണകർമ്മം തന്നെ. ഇവിടെ എന്താണ് ശരിക്കും, എന്ത് കാരണമാണ്? ചതുർത്ഥി എന്തുകൊണ്ട്? മാണവകനോട് ചതുർത്ഥി സമ്പ്രദാനേ വിപ്രായ ഗാം ദതാദി വിപ്രന് കൊടുക്കുന്നു. ആയിക്കൊണ്ട് ചതുർത്ഥീജ സർവത്ര പരികീർത്തിത. മാണവനായിക്കൊണ്ടെന്നൊക്കെ പറയും. മാണവകനായിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ധർമ്മത്തെ ഉപദേശിക്കുന്നു. അപ്പോൾ മാണവകായ എന്നുള്ളതിന് പകരം ഇവിടെ അത് എന്തായി? അകഥിതം കർമ്മമായി. അതുകൊണ്ട് കർമ്മനിധിയ. അപ്പൊ എങ്ങനെ പറയാം? മാണവകം ധർമ്മം ബ്രൂതേ. മാണവകം ഗുരുഹു. മാണവകം ധർമ്മം ബ്രൂതേ ഗുരുഹു. മാണവകം ധർമ്മം ശാസ്തി. അല്ലെങ്കിൽ ഗുരുഹു മാണവകായ സാമാന്യ ഷഷ്ടി എന്നാണ്. വിശേഷിച്ച് ഒരു കാരകത്തിന്റെ വിവക്ഷയൊന്നുമില്ലെങ്കിൽ അവിടെ ഏത് കാരകവും ആയിക്കൊള്ളട്ടെ, അതിൻ്റെ ഒന്നും വിവക്ഷയില്ലെങ്കിൽ എന്തുപയോഗിക്കും? ഷഷ്ടി. അതെവിടെയും പ്രയോഗിക്കാം ഷഷ്ടി. അർത്ഥം നമ്മൾ കണ്ടെത്തിക്കോണം. അതായത് ഇങ്ങനെ പറയണം, മാണവകസ്യ ധർമ്മം പ്രതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തന്നെ, മാണവകന് ധർമ്മത്തെ ഉപദേശിക്കുന്നു. എവിടെയും ഷഷ്ടി പ്രയോഗിക്കാന്ന് വെച്ചാൽ പാണിനി ചിലയിടത്ത് നിഷേധിച്ചിട്ടുണ്ട്. ഇവിടെ ഷഷ്ടി പാടില്ല. ലോകാവ്യ നിഷ്ഠ കലർത്താം എന്നൊക്കെ പറഞ്ഞ ചിലയിടത്ത് നിഷേധിച്ചിട്ടുണ്ട്. അവിടെ ഉപയോഗിക്കാൻ പാടില്ല. എല്ലായിടത്തും ഉപയോഗിക്കാം.